98 ദശകം. ആരിൽ തോന്നുന്നു വിശ്വം പരമിതവനിൽ നിന്ന് ഉത്ഭവിച്ചു, നിമിത്തം യാതൊന്നാരന്യമായി നിൽക്കുമോ അത് എവനുടെ തേജസ് മിന്നിപ്പുതർവം. ആരോ വാങ്മാനസങ്ങൾക്കുപരി പരിലസിക്കുന്നു വാനോർ മുനീന്ദ്രന്മാരും കാണാത്ത മറ്റുള്ളവരുടെ കഥയോ. കൃഷ്ണ കൃഷ്ണ നമസ്തേ. ജന്മം കർമ്മം ഗുണം ദോഷവും എവനുഭവിക്കുന്നതില്ല, ജഗത്തിൻ നന്മയ്ക്കായി താൻ വരിക്കുന്നിതു സകലവും ആർഹന്തമായ അപമാനായി. പൂർണ്ണൻ നീ രൂപമില്ലാത്തവൻ അനവധി രൂപങ്ങൾ കൈക്കൊള്ളു ചിത്രം മോക്ഷാനന്ദാംബുരാശേ പരമസുഖതിഥേ. കൃഷ്ണ വിഷ്ണോ നമസ്തേ. തിര്യക്ക് അല്ലല്ല മർത്യൻ സുരൻ അസുരനുമല്ലല്ല നാരീ പുമാനും, ദ്രവ്യം കർമ്മം ഗുണം സത്തതും അസതതുമല്ല അങ്ങ് താൻ തൽസ്വരൂപം. ശേഷിക്കുന്നൊന്നു നാനാ നിഗമതതി പണിപ്പെട്ടു താൻ ലക്ഷണാവൃത്യോപായം പണ്ടു വാഴ്ത്തും പരമസുഖ മഹാരൂപ ഭൂമൻ നമസ്തേ. ബിംബിച്ച മായ തന്നിൽ പടിവു മഹദഹങ്കാര തന്മാത്ര കൊണ്ടും ഭൂതഗ്രാമേന്ദ്രിയാദ്യങ്ങളോടുമഖിലമാം വസ്തു സ്വപ്നം കണക്കേ. കാലത്താൽ സംഹരിച്ചൊക്കെയുമൊരു കമഠം കാലടക്കുന്ന പോലെ കാണാവുന്നോരിരുട്ടിൽ ദ്യുതിയൊടു പരിശോഭിക്കുവോനേ നമസ്തേ. ശബ്ദബ്രഹ്മം സ്വകർമ്മം പരമൊരനുഭവാൻ കാലവും നീ പരാത്മൻ മൂലം വിശ്വത്തിനെല്ലാറ്റിലുമൊരു വിധമായി വാഴ്വതും നീ ജഗത്തിൽ വേദാന്തം സച്ചിദാന്തക്കരണപുരുഷരായി വാഴ്ത്തുവോൻ വീക്ഷണത്താൽ മോഹിപ്പിക്കുന്നു മൂലപ്രകൃതിയൊരുവൻ. കൃഷ്ണ വിഷ്ണോ നമസ്തേ. ഉണ്ടെന്ന് ഇല്ലെന്ന് തോന്നിച്ചിടുവതു വചനാതീതമജ്ഞാനമാദ്യം, പാശത്തെ സർപ്പമെന്നാമ്പടി പരമുലകം സത്യമായി കാട്ടിയേക്കാം. വേദാന്തജ്ഞാനലേശം വരുവളവു മഹാവിദ്യയായി കൊടുങ്കാടാകും സംസാരനാശത്തിനു മഴുവതുതാൻ. ശ്രീ മുരാരേ നമസ്തേ. സ്വർണം പോൽ ഭൂഷണത്തിൽ കുടമതിലിയലും മണ്ണുപോൽ മിന്നിടുന്നു ബ്രഹ്മാണ്ടത്തിൽ സമസ്താചരചര നിവഹം തന്നിലിന്നും ഭവാൻ താൻ. സ്വപ്നം കൈവിട്ടുണർന്നേൽപ്പവനു തിമിരമറ്റോന് പാശം കണക്കെ വിദ്യാഭ്യാസം ലഭിച്ചാൽ തെളിയുമഖിലവും. കൃഷ്ണ വിഷ്ണോ നമസ്തേ. ആരെ പേടിച്ചുദിക്കുന്നിതു രവി എരിവൂവന്നി വീശുന്നുവാദം, ബ്രഹ്മാദ്യന്മാർ മുറയ്ക്കുള്ളൊരു ബലികൾ സമർപ്പിച്ചു കാലാനുസാരം. ആര് ഔന്നത്യം കൊടുത്തോരിവരിലിനി ഇറക്കുന്നതിന്നും ബലിഷ്ഠൻ ലോകാധ്യക്ഷൻ മുരാരേ. വിരവടു തവ പാദത്തിൽ വീഴുന്നു ഞാനും. മൂന്നായി ലോകങ്ങൾ മൂന്നാം ഗുണമുടുപണി ഓരക്ഷരം മൂന്നിനൊന്നായി മൂന്നാം മൂർത്തി സ്വരൂപൻ നിഗമനിവഹമാമൂന്ന് വർദ്ധിച്ചിടുന്നോൻ. മൂന്നിനും സാക്ഷി മൂന്നിൻ യുഗപതി ഉലകം മൂന്നടിപ്പാടളന്നോൻ. മൂന്നും കാലം സമാനൻ ഭജനവിധീവൻ മൂന്നുകൊണ്ടും ഭജിപ്പൻ. മിന്നുന്നു നിന്റെ രൂപം ദ്യുതിയൊടമലമായി സത്യമായി ഏകമായും സംമുക്തം നിർവികാരം ഗുണഗണ സകലാധാരമാസാദിഹീനം നിർമൂലം രാഗഹീനം നിരവധി മഹിമാശോഭിതം സംഘഹീനന്മാരാം യോഗീന്ദ്രചിത്തസ്ഥിതമതുലപരാനന്ദപൂർണപ്രകാശം. പന്ത്രണ്ട് ആരങ്ങൾ മുന്നൂറ്ററുപതും അതിനും മേലൊരഞ്ചും കിണുപ്പും ചേർന്നേറെ ക്രൂരവേഗത്തൊടു മുനതിരയും നിന്റെ അക്കാലചക്രം ദുർധാരം ദുഃഖമേകീടരുത് പരമിവൻ പാദദാസൻ ദയാംഭോരാശേ ശ്രീകൃഷ്ണ വിഷ്ണോപ്പവനപുരപതേ ദുഃഖമെല്ലാം അകറ്റൂ.